ഏഴ് സൂത്രം 14 ആധ്യാനായ പ്രയോജനാഭാവത് കാഠകേഹി പഠ്യതേ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർത്ഥേഭ്യസ്തു പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ഇത്യാരഭ്യ പുരുഷാന്ന പരം കിഞ്ചി സ കഷ്ട സ പരാഗതി ഇതി തത്ര സംശയ കിം ഇമേ സർവേ ഏവ അർത്ഥാദയ തത തത പരത്വേന പ്രതിപാദ്യന്തേ ഉത പുരുഷ ഏവ ഏഭ്യ സർവേഭ്യ പരപ്രതിപാദ്യന്തേ ഇതി ഇവിടെ കഠോപനിഷത്തിലെ വളരെ പ്രസിദ്ധമായ മന്ത്രമാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർത്ഥേഭ്യസ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാ പരഹ മഹത്പരം വ്യക്തം അവ്യക്താത് പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ഠ സ പരാഗതി. ഇതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇതിന് ഇന്ദ്രിയേഭ്യ പര അർത്ഥ ഇന്ദ്രിയങ്ങൾക്ക് പരമാണ് അർത്ഥം, അത്യേഭ്യസ് പരം അർത്ഥങ്ങൾക്ക് പരമാണ് മനസ്സ്, മനസ്സിന് പരമാണ് ബുദ്ധി, ബുദ്ധേരാത്മാ മഹാൻ പര മഹാനാത്മാനപ്രമാണ് മഹതപ്പരം വ്യക്തം മഹത്തിനും അപ്രം അവ്യക്തം ഇങ്ങനെ പറയുന്നു. അതിനപ്പുറം പുരുഷൻ പുരുഷന്ന പരം കിഞ്ചിത് സ കാഷ്ഠ സ പരാഗ് അതാണ് പരമാവധി പുരുഷൻ. തത്ര സംശയം, ഇവിടെ സംശയം, ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് പരം അർത്ഥം, അർത്ഥങ്ങൾക്ക് പരം മനസ്സ്, മനസ്സിനപ്പുറം ബുദ്ധി, ഇങ്ങനെ ഓരോന്നിനെയും പരമായി ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണോ ശ്രുതി ഇങ്ങനെ പറയുന്നത് എന്നാണ്. അതോ സർവത്തിനും പരമായി പുരുഷനെ ഗ്രഹിച്ചാൽ മതിയോ എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും ഗ്രഹണം മുഖ്യമായി വരും. ഇന്ദ്രിയങ്ങൾക്കപ്പുറമാണർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥത്തെ ഗ്രഹിക്കുക, അർത്ഥജ്ഞാനം, അതും പ്രയോജനമുള്ളതാണ്. അർത്ഥങ്ങൾക്കപ്പുറമാണ് മനസ്സ്, മനസ്സിൻ്റെ ജ്ഞാനം, അതും പ്രയോജനമുള്ളതാണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ജ്ഞാനം, അതാണോ ഇവിടെ ഉപദേശിക്കുന്നത്? അത് പുരുഷജ്ഞാനമാണ്. ഇത്തരത്തിലുള്ള ചർച്ച പല സ്ഥലത്തും ഉണ്ട്. അദ്വൈതത്തെ സംബന്ധിച്ച് ഇത്തരം പ്രതിപാദനങ്ങൾക്കെല്ലാം പ്രയോജനം ഒന്നേ ഉള്ളൂ, മുഖ്യമായ പ്രയോജനം പുരുഷജ്ഞാനം. ഇന്ദ്രിയങ്ങൾക്ക് പരം അർത്ഥം, അർത്ഥത്തിന് പരം മനസ്സ്, ഇങ്ങനെ അറിയുന്നത് കൊണ്ട് ദോഷമുണ്ട്. പക്ഷെ അതല്ല ഇവിടെ മുഖ്യം. കിം ഇമേ സർവേ ഏവ അർത്ഥാദയ തത തത പരത്വേന പ്രതിപാദ്യന്തി. ഈ അർത്ഥാദി പദാർത്ഥങ്ങളെ ഓരോന്നിനും അപ്പുറമായി ശ്രുതി പറയുകയാണോ അങ്ങനെയാണോ ഗ്രഹിക്കേണ്ടത്? ഉത പുരുഷ ഏഭ്യ സർവേഭ്യ പര, അത് പുരുഷൻ സർവോപരിയായി പുരുഷനെ അറിയുക. ഏതാണ് എന്നാണ് തത്രതാവത് സർവേഷാം ഏവേഷാനാം പരത്വേന പ്രതിപാദനമിതി ഭവതി മതിഹി. പക്ഷെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ചുള്ള അറിവിനും പ്രാധാന്യമുണ്ടെന്നാണ്. ഇന്ദ്രിയങ്ങൾക്കപ്പുറം അർത്ഥത്തെ അറിയുക, അതിനപ്പുറം മനസ്സിനെ അറിയുക. ഇങ്ങനെ സർവേഷാമേവേഷം പരത്വേന പ്രതിപാദനം ഇതി ഭവതി മതി. ഓരോന്നിനെയും പരമായി ഗ്രഹിക്കുക. അതുകൊണ്ട് എന്തോ കാര്യം സാധിക്കാറുണ്ട് എന്നാണ്. ഇപ്പോൾ സാധാരണ ലോകത്തിൽ അങ്ങനെയാണ്, ഒരു കാര്യം വിശദീകരിച്ച് പറയുമ്പോൾ അത് ഓരോന്നിനെയും ഗ്രഹിക്കുന്നതുകൊണ്ട് പ്രയോജനം കാണും. ലൗകികമായ വിദ്യകളിലൊക്കെ അങ്ങനെയാണ്, ഒരു കാര്യത്തെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ അതിനെല്ലാം അതുപോലെ വിശദീകരിച്ച് മനസ്സിലാക്കണം. അതാണ് ലൗകികമായ വിഷയങ്ങളുടെ പ്രതിപാദന ശൈലിയും അതിനെ ഗ്രഹിക്കേണ്ട ശൈലിയും അങ്ങനെയാണ്. അതുപോലെ ആയിരിക്കണം ഇവിടെ എന്നാണ് പൂർവപക്ഷം. തഥാഹി ശ്രുയതേ ഇതം അസ്മാത് പരം, ഇതും അസ്മാത് പരം എന്ന ശ്രുതി അങ്ങനെയാ പറയുന്നു. ഒന്നിനെ മനസ്സിലാക്കുക, അതിനപ്പുറമുള്ള മറ്റൊന്നിനെ മനസ്സിലാക്കുക, അതിനപ്പുറമുള്ള മറ്റൊന്നിനെ മനസ്സിലാക്കുക, ഇങ്ങനെ നിങ്ങൾ ഓരോന്നിനെയും മനസ്സിലാക്കുക. ഇതം അസ്മാത് പരം, ഇതം അസ്മാത് പരം, ഇന്നും ബഹുഷു അർത്ഥേഷു പരത്വന പ്രതിപാദയിതേഷു വാക്യഭേദസ്യ. ഇവിടെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർത്ഥേഭ്യസ്യ പരം മന, പലതിനെ പരമായി മനസ്സിലാക്കുക. ഒരു വാക്യത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ നാനാർത്ഥത്തെ ഗ്രഹിക്കേണ്ടി വരിക, അത് ദോഷമാണ്. വാക്യഭേദം ദോഷം വരും, അതുകൊണ്ട് അങ്ങനെ ഗ്രഹിക്കാൻ പാടില്ല എന്ന് പൂർവപക്ഷത്തിനൊരു സമാധാനം പറഞ്ഞാലോ. ബഹുഷ്വർത്തേഷു പരത്വേന പ്രതിപാദയിതേഷു, പല വിഷയങ്ങളെ ഇങ്ങനെ ഓരോന്നിനെയും പരമായി പ്രതിപാദനം ചെയ്യാൻ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ വാക്യഭേദസ്യ, വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും, ദോഷം. അങ്ങനെ ഒരു ദോഷമില്ല. പൂർവക്ഷി പറയുന്നു വാക്യ ബഹുത്വത്തെ, ഒരു വലിയ വാക്യത്തെ പല ചെറിയ വാക്യങ്ങളാക്കി പ്രത്യേകം പ്രത്യേകം അർത്ഥത്തെ ധരിക്കുന്നുണ്ട്, വാക്യഭേദ ദോഷം. അവിടെ പരസ്പര വിരോധം വരുന്നില്ല. വാക്യ ബഹുത്വം വന്നു കഴിഞ്ഞാൽ അതുപോലെ അർത്ഥജ്ഞാനബഹുത്വവും വരുന്നു, ദോഷമില്ല. അങ്ങനെ ധരിക്കുക, ഇന്ദ്രിയങ്ങൾക്കപ്പുറം അർത്ഥമാണ്, അതൊരർത്ഥം, ഒരു വാക്യജ്ഞാനം. അർത്ഥങ്ങൾക്കപ്പുറം മനസ്സാണ്, ഈ രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധം ആകുന്നില്ല, വിരോധമുള്ള കാര്യങ്ങളല്ല പറയുന്നു. അങ്ങനെ മനസ്സിലാക്കുക. ഈ നാനാത്വത്തിൽ വരുന്ന വിശേഷതകളെ മനസ്സിലാക്കാവുന്നതാണ്. ബഹുവിന്യവ വാക്യാനി ഹി ഏതാനി വാക്യാനി പ്രഭോന്തി ബഹുവിഷയ പരത്വവേദാൻ പ്രതിപാദിക്കുന്നു. അപ്പോൾ വാക്യ ബഹുത്വം ഉണ്ടെങ്കിൽ എന്താവണം? ഇവിടെ തന്നെ പല വാക്യങ്ങൾ വരും, അത് പല വിഷയങ്ങളെ പരമായി ബോധിപ്പിക്കും, ധാരാളം അറിവുണ്ടാകുന്നു, നാനാത്വജ്ഞാനം ഉണ്ടാകും. ആണ് ബഹുന്യവഹി ഏതാനി വാക്യാനി, പല വാക്യങ്ങൾ ബഹുവിഷയ പരത്വ ഉപേതാൻ പ്രതിപാദയിതും പ്രഭവന്തി. ബഹുവിഷയങ്ങൾ ഓരോന്നിനും പരത്തും, അങ്ങനെ പ്രതിപാദനം ചെയ്യുന്നതിനത് സമർത്ഥമായി തീരും. ഒരുപാട് നമ്മൾ സാധാരണ പറയാറുള്ള ഒരുപാട് വിവരമുണ്ടാവും, ഒരുപാട് അറിവുണ്ടാവും. തസ്മാത് പ്രത്യേകം യേശാം പരത്വ പ്രതിപാദനം, അതുകൊണ്ട് ഓരോ വാക്യങ്ങളും ഓരോന്നിനെ പരമായി ബോധിപ്പിക്കുന്നു എന്നാണ് പുറോഷ് ഏവം പ്രാപ്തേ ബ്രൂമഹ. ഈ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെയല്ല ധരിക്കേണ്ടത്. പുരുഷൈവ ഏഭ്യ സർവേഭ്യ പര പ്രതിപാദ്യത്തെ ഇതി യുക്തം എന്ന പ്രത്യേകം യേശാം പരത്വ പ്രതിപാദം. ഇവിടെ സിദ്ധാന്തം പറയുന്നു, ഇവിടെ മറ്റ് ജ്ഞാനങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല. ഇവിടെ എന്ത് ആണോ മുഖ്യമായ പ്രയോജനം അതല്ല. ഇവിടെ മുഖ്യമായ പ്രയോജനം എന്ന് പറയുന്നത് പുരുഷജ്ഞാനം കൊണ്ട് വരുന്ന മുക്തിയാണ്. അത് പുരുഷജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇങ്ങനെ ഈ നാനാത്വ ജ്ഞാനങ്ങൾ കൊണ്ട് അവിടെ മുക്തി സാധ്യമാകത്തില്ല. അങ്ങനെയൊക്കെ അറിവുണ്ടാകാം, പക്ഷെ അറിവിന് പ്രയോജനമില്ല. തീരെ പ്രയോജനമില്ല എന്നല്ല, മുക്തിയാകുന്ന പ്രയോജനമില്ല. മുക്തിയാകുന്ന പ്രയോജനത്തിന് വേണ്ടി പുരുഷജ്ഞാനമാണ് വേണ്ടത്. അതുകൊണ്ട് അതാണ് മുഖ്യം. പുരുഷനെ സർവത്തിനും ഉപരിയായി പരമായി ഗ്രഹിക്കുക, ആ ജ്ഞാനം മുക്തിയാണ്. അല്ലാതെ നാനാത്വ ജ്ഞാനങ്ങൾ ഇവിടെ മുഖ്യമായ പ്രയോജനത്തെ ചെയ്യുന്നില്ല. അതുകൊണ്ട് പുരുഷ ഏവ ഹേഭ്യ സർവേഭ്യ പര, സർവത്തിൽ നിന്നും പരനായി പുരുഷനെ ഗ്രഹിക്കുക. പരപ്രതിപാദ്യത്തെ, ഇത് ഓരോന്നിനും മനസ്സിലാക്കിയാലും ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം ഉപരിയാണ് പുരുഷനെന്നാണ്. അപ്പൊ പിന്നെ അത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. യുക്തം എന്ന പ്രത്യേകം ഏതേശാം പരത്വപ്രതിപാദനം, അതുകൊണ്ട് ഓരോന്നിനെയും പരമായി പറയുക മനസ്സിലാക്കുക എന്നുള്ളത് ശരിയല്ല. അപ്പോൾ പുരുഷജ്ഞാനം അത് മതി. ആധ്യാത്മികമായ പ്രകരണത്തിന്, ആധ്യാത്മികമായ പ്രകരണം എന്ന് പറയുന്നിടത്ത് തന്നെ മുക്തിയാകുന്ന ഫലം, ആ ഫലത്തെ കൊടുക്കുന്ന തത്വജ്ഞാനം, അതിൻ്റെ പ്രകരണത്തിൽ മറ്റു ജ്ഞാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പിന്നെ ഇതും ആകാം, ഇന്ദ്രിയങ്ങൾക്കപ്പുറമാണ്, അർത്ഥം അർത്ഥങ്ങൾക്കപ്പുറം മനസ്സ്, ഇങ്ങനെ ചിന്തിക്കുന്നതും ദോഷമുണ്ടെന്നുള്ളതല്ല, അത് ഏത് പ്രകരണത്തിലാണെന്നുള്ളതാണ് മുഖ്യം. അങ്ങനെ ചിന്തിക്കാം, പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉപാസന. ആ രണ്ടു തമ്മിലെ വ്യത്യാസം അല്ല, ഇതിലെല്ലാം ഉപരിയാണ് പുരുഷനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മുക്തിക്ക് കാരണമായ ജ്ഞാനം. ഇതാണ് രണ്ടു തമ്മിലെ വ്യത്യാസം, ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഉപാസന എന്ന് പറയുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കുക, ഉപാസനയ്ക്ക് വിഷയം സത്യമാണോന്നില്ല, സത്യവും ആകാം. ഏതായാലും അവിടെ അങ്ങനെ സങ്കല്പിക്കുക, അതങ്ങനെ സങ്കല്പിക്കുന്നു, മനസ്സിനൊരു ഏകാഗ്രതയ്ക്ക് വേണ്ടി സങ്കല്പിക്കുന്നു. അതായത് സങ്കല്പം എന്ന് പറയുന്നത് സത്യത്തെ സങ്കല്പി സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ, സത്യത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങൾ. അസത്യത്തെ സംബന്ധിച്ച് സങ്കല്പിക്കാം രണ്ടു തരത്തിനോട്. അതുകൊണ്ട് എന്താണ് പരത്വപ്രതിപാദനം എന്ന് പറയുന്നത്? ഓരോന്നിൻ്റെയും പരത്വപ്രതിപാദനമല്ല അത്, എന്താ പറയുക, പുരുഷന്റെ പരത്വ പ്രതിപാദനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കസ്മാത് പ്രയോജനാഭാവ, ഓരോന്നിനെ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രയോജനം കിട്ടത്തില്ല. പ്രയോജനം ഇവിടെ പറയുന്നുണ്ട്, നിശ്ചായതം മൃത്യുമുഖാത് പ്രമിച്ഛ്യതേ, മൃത്യുമുഖത്തിൽ നിന്നുള്ള മോചനം, മുക്തി, അത് ജ്ഞാനം കൊണ്ടേ കിട്ടും. പുരുഷജ്ഞാനം കൊണ്ടേ കിട്ടത്തുള്ളൂ. പുരുഷജ്ഞാനം മതിയാണ്. നഹി ഇതരേഷു പരത്വേന പ്രതിപന്നേഷു കിഞ്ചിത് പ്രയോജനം ദൃശ്യതേ സുരുയദേവ. ഈ പ്രകരണം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും മറ്റൊന്നിനേക്കാൾ പരമാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠമാണ് എന്നെ അറിയുന്നുകൊണ്ട് ഞാനിതിനും പ്രയോജനത്തിവിടെ പറയുന്നില്ല. ശ്രുതി പറയുന്നില്ല, അങ്ങനെ ഒന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല, അറിയാനും പറ്റുന്നില്ല. നഹീത്രേഷു പരത്വേന പ്രതിപന്നേഷു, മറ്റുള്ള ഓരോന്നും പരമായി അറിയുന്നതുകൊണ്ട് കിഞ്ചിത് പ്രയോജനം ദൃശ്യതേ, ഒരു പ്രയോജനവും അറിയുന്നില്ല. ശ്രൂയതേ, ശ്രുതിയിൽ അത് പറയുന്നു. പുരുഷേത്വ ഇന്ദ്രിയാദിഭ്യ പരസ്മിൻ സർവ അനർത്ഥം പ്രാതാതീരേ പ്രതിപന്നേ ദൃശ്യതേ പ്രയോജനം മോക്ഷസിദ്ധി. പുരുഷനെ അറിയണം, ഇന്ദ്രിയാദിഭ്യ പരസ്മിൻ സർവ അനർത്ഥം പ്രാതാനി അതീതേ, ഇന്ദ്രിയാദികളിൽ നിന്ന് പരമായി സർവാനർത്ഥം പ്രാതം, സർവാനർത്ഥ സമൂഹത്തിൽ നിന്ന് അതീതമായി, അത് ഓരോന്നിൽ നിന്നും വേറെ വേറെ എന്നറിഞ്ഞിട്ട് കാര്യമില്ല, സർവത്തിൽ നിന്നും അതീതമായി അറിയുന്നു. കാരണം ഓരോന്നിൽ നിന്നും അറിയാൻ പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അവശേഷിച്ചാലോ അതിൽ നിന്ന് അതീതമായി അറിഞ്ഞില്ല എന്ന് വന്നാലോ. ഇതെല്ലാം കൂടെ ചേർത്ത് സർവാതീതം എന്നറിയുന്നു, സർവാനർത്ഥാതീതം എന്നറിയും. അതുപോലെ തന്നെ അതിന് സമാനമായിട്ട് ഇവിടെ അനർത്ഥം എന്ന് പറയും. ദൃശ്യതേ പ്രയോജനം മോക്ഷസിദ്ധി. അങ്ങനെ സർവാനർത്ഥാതീതമായി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്, മോക്ഷസിദ്ധിയാകുന്ന പ്രയോജനം ഉണ്ട്. തഥാച ശ്രുതി നിശ്ചായതം മൃത്യുമുഖാത് പ്രമിച്ഛതി. അപ്പൊ ശ്രുതി വാക്യത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ശ്രുതിയുടെ താല്പര്യത്തെ എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെ നിശ്ചായ ഗ്രഹിച്ചിട്ട് അറിഞ്ഞിട്ട് മൃത്യുമുഖാത് പ്രമിച്ഛതേ മുക്തനായിത്തീരുന്നു. അവിടെ എന്തു പറഞ്ഞു, അപുരുഷനെ ആണ് പറയുന്നത്. അപുരുഷനെ അറിഞ്ഞിട്ടാണ് തൻ മൃത്യുമുഖാത് പ്രമിച്ഛതേ എന്ന് പറഞ്ഞു. അപ്പൊ പുരുഷൻ ജ്ഞാനം കൊണ്ടേ ഉള്ളൂ, അല്ലാതെ ഈ മറ്റെന്തിനെങ്കിലും എല്ലാം അറിഞ്ഞിട്ട് ഇവിടെ പ്രയോജനങ്ങളില്ല. നേരിട്ട് പുരുഷനെ അറിയുക അതാണ്. പക്ഷെ അങ്ങനെ പുരുഷനെ ബോധിപ്പിച്ചാൽ ഒരാൾക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ, അപ്പച്ച പരപ്രതിഷേധേന കാഷ്ടാശബ്ദേന ച പുരുഷ വിഷയം ആദരന്തരസേൻ പുരുഷ പ്രതിപത്യർത്ഥായ പൂർവ അപരപ്രവാഹ ഉക്തിരീതി ദർശേരി അധ്യാനായ. അങ്ങനെ ക്രമമായി പറയുന്നതിന് പ്രയോജനം ഇല്ലാതെ ഇല്ല. അധ്യാനായ, സമ്യക് ധ്യാനായ, അതൊരു ഉപാസനയ്ക്ക് വേണ്ടി പറയും. അങ്ങനെ ക്രമമായി അറിഞ്ഞു പോവുക എന്നുവെച്ചാൽ അവിടെ അറിയുന്നിടത്തല്ല പരമപ്രയോജനം. അത് പ്രയോജനമില്ലാത്തതാണെന്നും പറയുന്നില്ല. ഇവിടെ പരമപ്രയോജനത്തിന് എന്താണ് ഉപകരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നും പ്രയോജനമില്ലാത്തതായിട്ടില്ല. അങ്ങനെ ക്രമമായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആ ധ്യാനമാണ്, സമയധ്യാനമാണ്, ഉപാസനയാണ്. അതിന് പ്രയോജനമുണ്ട്. ഉപാസനയുടെ പ്രയോജനം എന്ന് പറയുന്നത് മുക്തിയല്ല, അത് പുരുഷജ്ഞാനം കൊണ്ടേ സാധ്യമാകും. ശ്രുതി ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറയുമ്പോൾ ഉപദേശം കേൾക്കുന്നവന് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായാലല്ലേ പറ്റും. ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാവണം. പക്ഷെ ആ ജ്ഞാനം ഇങ്ങനെ ക്രമമായി പരത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് മനസ്സിന് അത് ക്രമമായി അങ്ങോട്ട് നയിക്കുന്നു പുരുഷനിലേക്ക്. മുമ്പ് ഇത് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ പരപ്രതിഷേധേന കഷ്ടശബ്ദേന കഷ്ട സ പരാഗതി എന്ന് പറഞ്ഞു. പിന്നെ പരപ്രതിഷേധം ഉണ്ട്, പുരുഷാന്ന പരം കിഞ്ചിത് എന്നാണ് പരപ്രതിഷേധം. പുരുഷന് പരമൊന്നുമില്ല, ഇത് തന്നെയാണ് സാഖ്യപ്രക്രിയ. അവിടെ സാഖ്യന്മാരുടെ പ്രക്രിയ അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനങ്ങൾക്ക് അപ്രാർത്ഥം മനസ്സിനപ്പുറം ബുദ്ധേരാത്മാ മഹാൻ പരഹ മഹാനാത്മാ സംഖ്യന്മാരുടെ മഹത്തത്വം മഹതപ്പരം അവ്യക്തം അവ്യക്തം സംഖ്യന്മാരുടെ പ്രകൃതി തത്വം ഇതാണ് പൂർണ്ണമായി സാഖ്യം മാനസീകരിച്ചിരിക്കുന്ന പ്രക്രിയ. അതാണ് പരമമായ പ്രാപ്യസ്ഥാനം. അതിനപ്പുറം ഒന്നിനെയും പ്രാപിക്കാനില്ല. സാഖ്യന്മാര് ഇത് തന്നെ പറയും. സാഖ്യശാസ്ത്രം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പരപ്രതിഷേധേന കാഷ്ടശബ്ദേന പുരുഷ വിഷയം ആദരം ദർശയൻ, പുരുഷ വിഷയമായ ആദരത്തെ ശ്രദ്ധയെ കാണിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് പുരുഷനെയാണ്. പരമമായ ശ്രദ്ധ അവിടെയാണ് വേണ്ടത്, ഈ വഴിയിലുള്ള കാഴ്ചകളിലല്ല. പുരുഷപ്രതിപത്യർത്ഥയേവ, എല്ലാം പുരുഷപ്രതിപത്യർത്ഥമാണ്. പുരുഷജ്ഞാനത്തിന് വേണ്ടിയാണ് പൂർവാപര പ്രവാഹോക്തി. പൂർവാപര പ്രവാഹമുക്തി എന്താണ്? പുരുഷപ്രതിപത്യർത്ഥം പുരുഷജ്ഞാനത്തിൽ ഒരുവനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ദർശേരി. അവിടെ സൂത്രപ്രഞ്ജ അധ്യാനായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അധ്യാന ഉപാസന. അധ്യാനപൂർവകായ സമ്യക് ദർശനായ, അധ്യാനപൂർവകായ സമ്യക് ദർശനം, ധ്യാനപൂർവകമായ സമ്യക് ദർശനം, ഉപാസനാപൂർവകമായ സമ്യക് ദർശനം. സമ്യക് ദർശനത്തിന് സമ്യക് ദർശനം എന്ന് പറഞ്ഞാൽ സമ്യക് ജ്ഞാനം, അതിന് മുമ്പ് ഉപാസനം, ക്രമമായ ചിന്ത. കാരണം അത് അത്യന്തം നിഷ്പ്രയോജനമല്ല, മുക്തിക്കത് നേരിട്ട് ഉപകരിക്കുന്നില്ല. ഉപാസന വ്യർത്ഥമെന്ന് പറയുന്നത് ഉപാസന കൊണ്ടല്ല, മുക്തി മുക്തി സമയ ദർശനം കൊണ്ടാണ്. സർവോപരിയായി പുരുഷനെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് സമ്യക് ദർശനത്താണ്, അതുകൊണ്ടാണ് മുക്തി. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും തമ്മിലുള്ള ബന്ധവും രണ്ടും മനസ്സിലാക്കും. പൂർവപക്ഷം സമാധാനവും പറഞ്ഞുള്ള ഒരു വിചാരം ആവശ്യമില്ല എന്ന് പറയുന്നില്ലേ? ഉപാസനയിൽ പൂർവപക്ഷവും സമാധാനവും ഒന്നും പറഞ്ഞില്ല, വിചാരം ആവശ്യമില്ലല്ലോ. അത് പലതരത്തിൽ വരാം. വിചാരം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്. വിചാരം ഉപാസനയാണ്. അവിടെ അത് പൂർവപക്ഷ സമാധാന രൂപത്തിലും വരാം. വിചാരം ഉണ്ടാവും, പക്ഷെ വിചാരം എന്ന് പറയുന്നത് ഏകാഗ്രമായ വിചാരമായാല് അതിന് ഉപാസന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഉപാസനയാകത്തില്ല. ധ്യായ ദീപ ലേലായ ദീപ എന്നെല്ലാം പറയുന്നിടത്ത് അത് ഉദ്ദേശിക്കും. അല്ല, എന്തെങ്കിലുമൊക്കെ വിചാരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഉപാസനയാകത്തില്ല. അവിടെ ഏകാഗ്രതയില്ലെങ്കിൽ എന്ത് ചിന്തിച്ചാലും അത് ഉപാസനയാകത്തില്ല. എന്ന് വെച്ചാൽ അത് പ്രയോജനമുള്ള, ഇവിടെ പറയുന്ന തരത്തിലുള്ള പ്രയോജനമുള്ള ഉപാസനയാകത്തില്ല. ചിന്ത വേണമെങ്കിൽ നമുക്ക് ഉപാസനയെന്ന് പറയാം, പക്ഷെ അത് വളരെ ക്രമികമായിരിക്കണം, അച്ചടക്കമുള്ളതായിരിക്കണം, വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അങ്ങനെയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയാലേ അതിനെ ഉപാസനയെന്ന് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ സാധാരണ ചിന്തകളും ഉച്ഛൃംഖലമായിരിക്കുന്ന ചിന്തകളും ഏകാഗ്ര ചിന്തയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അല്ല, അത് വേറൊരു വിഷയം, രാഗദ്വേഷങ്ങളുടെ കാര്യം മറ്റൊന്ന്. ഇവിടെ ചിന്ത ഏകാഗ്രമായിരിക്കുക എന്നുള്ളത്, ഏതൊരു വിഷയമാണോ ആ വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുക എന്നുള്ളത്. രാഗദ്വേഷങ്ങളെ സംബന്ധിച്ച് വരുന്നത് മറ്റൊരു വിഷയമാണ്. കാരണം ഒരാൾ ഉപാസകനാണ്, അയാളിൽ രാഗദ്വേഷമില്ല എന്ന് പറയാൻ പറ്റില്ല. ഉപാസന ഉള്ളവരിലും അതെല്ലാം ഉണ്ടാകാം. മനസ്സിന് ഏകാഗ്രത ഉള്ളവരിലും രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാകും. രണ്ട് രണ്ട് കാര്യങ്ങൾ. ഉപാസന ചെയ്യുന്ന സമയത്ത് മറ്റു വിഷയങ്ങളിൽ പോകാൻ പാടില്ല. ഏത് വിഷയത്തെയാണോ ചിന്തിക്കുന്നവരും മനസ്സ് നിൽക്കണം. പോകുന്നതിന് പല കാരണങ്ങൾ കൊണ്ടും പോവാം. മനസ്സിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് പോവാം, അത് പോകരുത്. അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ അത് വ്യക്തമായി പറയുന്നു. സമ്യക് ദർശനാർത്ഥമേവഹി ആധ്യാനുപദിശ്യതേ സ്വപ്രധാനം. സമ്യക് ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഉപാസനയെ നിർദ്ദേശിക്കുന്നത്. അല്ല, ഉപാസന സ്വപ്രധാനമല്ല. ഉപാസന ഉപാസനയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നാണ്. ഉപാസനയ്ക്ക് ഉപാസന എന്നുള്ളതിനേക്കുള്ള പ്രാധാന്യം അല്ലേ ഉള്ളത്. ആധ്യാനം എന്ന് പറയുമ്പോൾ ഇവിടെ ഉപാസന എന്ന് പറയാം, മനസ്സിൻ്റെ ഏകാഗ്രത എന്ന് പറയാം, ആധ്യാനമാണ്. ആധ്യാനം, സമ്യക് ധ്യാനം. ആധ്യാനമെന്ന് പറയുന്ന ചിലടത്ത് സമ്യക് ദർശനം എന്നുള്ള രീതിയിലും ഉപയോഗിക്കുക. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥവ്യത്യാസം മനസ്സിലാവും. ഇവിടെ അധ്യാനം എന്ന് പറയുന്നത് ഉപാസന, ധ്യാനം എന്ന് ഉപാസന എന്ന് പറഞ്ഞ രണ്ടല്ലോ ഒന്ന്. സമ്യക് ആധ്യാനം, സമ്യക്കായിട്ടുള്ള അതങ്ങനെ ആധ്യാനം എന്ന് പ്രത്യേകം ധ്യാനം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് സാധാരണ രീതിയിൽ ധൈ ചിന്ത ചിന്തിക്കുക എന്നേ അർത്ഥം. പിന്നെ അത് സാങ്കേതികമായി അങ്ങനെ ഉപയോഗിച്ച് യോഗത്തിന് മറ്റുപയോഗിച്ച് ധ്യാനത്തിന് ഏകാഗ്രമായ ചിന്ത എന്നുള്ള അർത്ഥം വന്നു ചേരുന്നതാണ്. പൊതുവേ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതുപോലല്ലോ ചിന്തിക്കുന്നത് വിക്ഷിപ്തമായ മനസ്സിന് ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് യോഗപക്ഷത്തിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ക്ഷിപ്തം, വിക്ഷിപ്തം, മൂഢം, ഘോരം, എല്ലാ മനസ്സുകളിലും ചിന്തയുണ്ട്. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ അതുപോലെ ഏകാഗ്രമായ ചിന്ത പറഞ്ഞു. ഏത് വിഷയത്തിലായാലും ശരി, ഇന്ന വിഷയമൊന്നുമില്ല. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആധ്യാനം ശ്രുതി സൂത്രത്തിലും അങ്ങനെ പറഞ്ഞു. അത് ഏകാഗ്രമായ ചിന്ത എന്നുള്ള അർത്ഥം തരുന്നു. അതാണ് ശരിക്കുള്ള ധ്യാനം. അപ്പൊ അത് അതിനു വേണ്ടിയിട്ടല്ല എന്നാണ്. അത് ഒരുവന് അവന്റെ പുരുഷജ്ഞാനത്തിന് സഹായിക്കുന്നു. പുരുഷജ്ഞാനത്തിന് വേണ്ട മനസ്സിന്റെ ഏകാഗ്രത സൂക്ഷ്മത സമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ധ്യാനം. അത് മനസ്സിന് യോഗ്യത കൊടുക്കുകയാണ് അദ്വൈത മതമനുസരിച്ച്. അപ്പോ പുരുഷനെ കുറിച്ചുള്ള, പുരുഷനെന്ന് പറയുന്ന അതിസൂക്ഷ്മമായ തത്വത്തെ ഗ്രഹിക്കുന്നതിന് അവന്റെ മനസ്സിനെ പ്രാപ്തമാണ്. അതിന് സമ്യക് ദർശനാർത്ഥം വഹി ആധ്യാനം ഉപദേശിച്ചത്. ശ്രുതി ആധ്യാനത്തെ ഉപാസനയെ ഉപദേശിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്, സമ്യക് ജ്ഞാനത്തിന്. അതിനകത്ത് ആധ്യാനമേവ സ്വപ്രധ, ഉപാസന സ്വയം ജ്ഞാനം പോലെ പ്രധാനപ്പെട്ട ഒന്നല്ല, സ്വപ്രധാനമല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഒരു വാക്യത്തിൽ നിന്ന് അയാൾ ശ്രദ്ധിക്കേണ്ടത് അയാൾക്ക് ആദരവ് ശ്രദ്ധ ഉണ്ടാകേണ്ടത് പുരുഷജ്ഞാനത്തിലാണ് എന്നാണ്. അതിനാണ് ആ പുരുഷജ്ഞാനത്തെ, പുരുഷനെ ബോധിക്കാൻ കഴിയാത്തവനാണ് പിന്നീട് ഉപാസന ചെയ്യുന്നത്, അതിനാണ് അതിനെ ധ്യാനിക്കുന്നത്. അതും സാറിന് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനം പൊട്ടിവീഴും, അങ്ങനെ പൊട്ടിവീഴുന്നതല്ല. ഉപാസന എന്ന് പറയുന്നത് ആ യോഗ്യത സമ്പാദനത്തിനുതകുന്ന ഒരു മാനസിക അഭ്യാസം, അതാണ്. ഭക്ഷ്യകാരന്റെ അഭിപ്രായമനുസരിച്ച് പിന്നെ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ജ്ഞാനത്തിനെന്താ ഹേതു? ശ്രവണം, ശ്രുതി എന്നാണ് ഭാഷകാരൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് സമ്യക് ദർശനാർത്ഥം. ശ്രുതിയിൽ നിന്നാണ് ഞാനുണ്ടാകുന്നത്. ശ്രുതി എന്ന് പറഞ്ഞ വാക്യമാണ്. വാക്യം എന്ന് പറഞ്ഞാലും മുഴുവനുമാകാം. എന്നുവെച്ചാൽ ഇവിടെ അദ്വൈതത്തിന്റെ പ്രകരണത്തിൽ എന്താ പറയുന്നത് അത് മനസ്സിലാകും. ഇവിടെ മുഴുവൻ വേദത്തിന്റെ കാര്യമാണോ പറയുന്നത്? പറ്റുമെങ്കിൽ, പറ്റാത്തവരുടെ കാര്യമല്ല പറയുന്നു. കഴിയുമെങ്കിൽ അങ്ങനെ ബോധിച്ചോളണം എല്ലാവരും എന്ന് വാശി പിടിക്കുകയല്ല. ബോധിക്കുന്നുണ്ടെങ്കിൽ, ബോധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ബോധിക്കാത്തവരെല്ലാം ഉപാസനയാണോന്നും പറയുന്നു. ബോധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിൽ ആദരവ് ഉണ്ടെങ്കിൽ, അത് അദ്ദേഹം പറഞ്ഞല്ലോ, അതിൽ ആദരവുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് വേദം കേട്ടിട്ടും ആർക്കും ബോധം ഉണ്ടാവാം. ആത്മശബ്ദാച്ച ഇതച്ച പുരുഷ പ്രതിപത്യർത്ഥ ഏവ ഇയം ഇന്ദ്രിയാദി പ്രവാഹോക്തി. ഇനി പറയാൻ പോകുന്ന ഹേതുവനുസരിച്ചും ഇന്ദ്രിയാദി പ്രവാഹം ഒന്നിനപ്പുറം ഒന്ന്, ഒന്നിനപ്പുറം ഒന്ന് എന്നിങ്ങനെ പറയുന്നതിനാണ് ഇന്ദ്രിയാദി പ്രവാഹം എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടി? പുരുഷ പ്രതിപത്യർത്ഥ, പുരുഷ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കൊണ്ട് ജ്ഞാനം ഉണ്ടാകത്തില്ലെന്നോ, പറയുന്നത് അത്യന്തം നിഷ്പ്രയോജനമാണെന്നോ ഒന്നും അല്ല പറയുന്നത്. മുഖ്യമായ പ്രയോജനവും ഇതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. യത്കാരണം ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ ദർശിതീത്തു അഗ്നിയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി ഇതി പ്രകൃതം പുരുഷം ആത്മാ ഇത്യാഹ. ഇതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, പലതവണ പുതിയൊരു വിഷയമല്ല. യേശു സർവേഷു ഭൂതേഷു ഗൂഢോത്മാ എന്ന പ്രകാശതേ അവിടെ പറഞ്ഞു. ഇതിനൊരു പുരുഷതത്വമുണ്ട്, പക്ഷെ അത് ഗൂഢമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു, നിഗൂഢമായിരിക്കുന്നു, അത് പ്രകാശിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. താൻ സ്വയം പുരുഷനായിരുന്നിട്ടും തന്നെ അറിയുന്നില്ല. പക്ഷെ അതറിയാൻ കഴിയുന്നു. ദർശ്യതേ തു അഗ്രിയ ബുദ്ധ്യ സൂക്ഷ്മയ സൂക്ഷ്മദർശി. ഏകാഗ്രമായ ബുദ്ധിയുണ്ട്, സൂക്ഷ്മമായ ബുദ്ധിയുണ്ട്, സൂക്ഷ്മദർശികളാൽ അറിയപ്പെടുന്നു. അപ്പോൾ അറിയുന്നതിന് ബുദ്ധി കാരണം എന്ന് പറയും. ബാക്കി ശ്രവിച്ചാലും മനസ്സ് വേണ്ടേ, ബുദ്ധി വേണ്ടേ? ബുദ്ധിയിലല്ലേ അറിവുണ്ടാകേണ്ടത്? വാക്യത്തിന്റെ സ്വരൂപം എന്താണ്? ശബ്ദമാണ്. അസ്വയം ജ്ഞാനമല്ല, ശബ്ദാത്മകമാണ്. ശബ്ദാത്മകമായിരിക്കുന്ന ശ്രുതി ശ്രവണേന്ദ്രിയത്തിലൂടെ അന്ധകരണത്തിൽ ജ്ഞാനത്തെ സൃഷ്ടിക്കണം, ഉണ്ടാക്കണം. അപ്പോൾ അതിന് അന്ധകരണം, ബുദ്ധി, ബുദ്ധി മനസ്സ് അന്ധകരണം എന്തുവേണോ പറയാം, അത് തയ്യാറായിരിക്കും. ആ തയ്യാറാ അല്ലെങ്കിൽ ഗൂഢോത്മാ എന്ന പ്രകാശത്തെ, ഈ ആത്മതത്വത്തിൻ്റെ പ്രകാശം ഉണ്ടാകുന്നില്ല, അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഏകാഗ്രത വേണമെന്നർത്ഥമാണ് ആ നേരത്തെ പറഞ്ഞ അധ്യാനം. ഇനി പ്രകൃതം പുരുഷം ആത്മേത്യഹ. ഇവിടെ കഠോപനിഷത്തിൽ ചർച്ച ചെയ്യുന്ന പുരുഷൻ, പുരുഷാന്ന പരം കിജിത് സ കാഷ്ട സ പരാഗതി എന്ന് പറഞ്ഞ പുരുഷൻ, പുരുഷനാണ് സ്വരൂപം. ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ് ഈ പുരുഷനെന്ന് പറയുന്നത്, അല്ലാതെ ശ്രോതാവിന്റെ വിഷയമായ ഒരു വസ്തുവല്ല, തന്റെ സ്വരൂപം തന്നെയാണ്. എന്നുവെച്ചാൽ തന്റെ സ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബോധമാണ് ഉണ്ടാവേണ്ടത്. അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അതുകൊണ്ടാണ് സദാ പ്രകാശിക്കുന്നത്. എന്നുവെച്ചാൽ സദാ അത് അറിവായി തന്നെ അവനവന്റെ ഉള്ളിൽ വിളങ്ങുന്നതാണത്. അതിന്റെ ബോധം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതശ്ച അനാത്മത്വം ഇതിലേശം വിവക്ഷിതമിതി ഗമ്യത്തെ. അങ്ങനെ അതിനെ പുരുഷനാണ് ആത്മാവ്, ഗൂഢാത്മാ എന്ന് പറഞ്ഞു. സ്വസ്വരൂപമായി ഇരുന്നിട്ടും അറിയാൻ പറ്റുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. അത് സ്വയം അറിവായിരുന്നിട്ടും അതിനെ സംബന്ധിച്ച് അറിവുണ്ടാകുന്നില്ല. സ്വയം അറിവായിരുന്നിട്ടും അത് അറിവാണെന്ന് ബോധം ഉണ്ടാകുന്നില്ല. അറിവായി പ്രകാശിച്ചിട്ടും അതാണ് ഇതിൻ്റെ സ്വരൂപമെന്ന് അറിയുന്നില്ല. അങ്ങനെയൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്നാൽ അത് അറിവായി പ്രകാശിക്കുന്നു. അപ്പം അറിവായി പ്രകാശിക്കുന്ന അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരറിവ് അത് വേണ്ടിയിരിക്കുന്നു. അപ്പോൾ അറിവായിരിക്കുന്നതിനെ പ്രകാശിപ്പിക്കാൻ എന്തിനാ മറ്റൊരറിവിൻ്റെ ആവശ്യമെന്ന് ചോദിക്കും. അറിവായി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരറിവ് എന്തിനു വേണ്ടി? പ്രകാശിപ്പിക്കുക എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് അറിവില്ലായ്മയെ മാറ്റുക, അതിനപ്പുറം പ്രകാശിപ്പിക്കാൻ അർത്ഥമൊന്നുമില്ല. ദീപത്തെ മറച്ചിരിക്കുന്ന ആവരണത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീപത്തെ പ്രകാശിപ്പിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാം. ശരിക്കും ഇവിടെ ദീപത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ദീപം പ്രകാശ സ്വരൂപമായതുകൊണ്ട് തന്നെ പ്രകാശിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല. പക്ഷെ ഇവിടെ അജ്ഞാനാവരണം അതിനെ മാറ്റുന്നു, ബോധശൂന്യതയെ മാറ്റുന്നു, വിപരീത ബുദ്ധികളെ മാറ്റുന്നു. അതാണ് പറയുന്നത്. അതശ അനാത്മത്വ ഇതരേഷം വിവക്ഷിക്കുന്നു ഇത് ഗമ്യതി. മറ്റുള്ളതെല്ലാം ആത്മാവായി ധരിച്ചിരിക്കുകയാണ് പലതിനെയും. ഇന്ദ്രിയേഭ്യ പരാഹിതരത്. ഇന്ദ്രിയങ്ങളെ ആത്മാവായി ധരിക്കുന്നു. ഇന്ദ്രിയത്തെ എങ്ങനെ ആത്മാവായി ധരിക്കുന്നു? അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആത്മാവായി ധരിക്കുന്നു. മനസ്സെന്ന് പറയുന്ന ഒരു പ്രധാന ഇന്ദ്രിയം. അതിൽ അല്ലെങ്കിൽ ആത്മത്വ ബുദ്ധി അതിലൂടെ തന്നെ പ്രകാശിക്കുന്നു. പിന്നെ ഇന്ദ്രിയ വ്യാപാരങ്ങളിലെല്ലാം തതമ്മിപ്പെട്ടിട്ട് കണ്ണു കാണുമ്പോൾ ഞാൻ കാണുന്നു, ചെവി കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു, ഇത്തരത്തിൽ ഇന്ദ്രിയ താതാത്മ്യത്തിലൂടെ അതിനെല്ലാം ആത്മാവായി ഗ്രഹിക്കുന്നു. അതുപോലെ മറ്റർത്ഥങ്ങളെയും ഏതെല്ലാം അറിവിന് വിഷയമാകുന്നു അവയെല്ലാം നേരിട്ടല്ലെങ്കിലും പരമ്പര ആയിട്ടാണെങ്കിലും എല്ലാം താനായി ഗ്രഹിക്കുക. സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് താനായി ഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുവനേതിലും പ്രിയം തോന്നാം, പ്രിയം തോന്നിയാൽ അത് തൻ്റേതാവും. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും അർത്ഥങ്ങളെയും സർവത്തെയും ആത്മാവായി ഒരാൾ ഗ്രഹിക്കുന്നു, തൻ്റെ സ്വരൂപമായി ഗ്രഹിക്കുന്നു. അതുകൊണ്ട് വാസ്തവ സ്വരൂപം ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം ഇതരേഷം. വാസ്തവ സ്വരൂപം ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം ഇതരങ്ങളായി. ഇതരേഷം അനാത്മത്വം, മറ്റുള്ളതൊന്നും ആത്മാവല്ല സ്വരൂപമല്ല എന്ന് ബോധിക്കുക. അനാത്മത്വ ഇതരേഷം വിവക്ഷിതം. അതിനുവേണ്ടിയിട്ടാണ് ഋഷാന്ന പരംകിഞ്ചി സ കഷ്ട സ പരാഗതി എന്ന് പറഞ്ഞത്. വിവക്ഷിത വിധി ഗമ്യത്തെ. എന്നാൽ പിന്നെ എല്ലാവരും അംഗ്രഹിക്കാത്തത് ആത്മാവ് തൻ്റെ സ്വരൂപം അറിവാണ്, പുരുഷനാണ്, പരമമായ കാഷ്ഠയാണ്. എന്താ ഗ്രഹിക്കാത്തത്? ശ്രുതി തന്നെ അവിടെ എന്തിനു വന്നു? ഉപദേശത്തിന്റെ ആവശ്യം തോന്നുന്നു. അതാണ് അടുത്തു പറയുന്നത്. തസ്യ വച്ച ദുർവിജ്ഞാനതാം. അതാ കാരണം. ദുർവിജ്ഞാനത്വം എന്ന് പറഞ്ഞാൽ സംസ്കൃതമധിഗമ്യതാം. ദുർവിജ്ഞാനം എന്ന് വെച്ചാൽ അസംസ്കൃതം മതി ഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സിന് ആ ഏകാഗ്രത ഇല്ലാതെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മനസ്സിന് ഏകാഗ്രത പരിശീലനത്തിന് വേണ്ടി പല ഉപായങ്ങൾ സ്വീകരിക്കുന്നത്. ഏകാഗ്രത ശീലനം തന്നെ ഉപാസനയാണ്. ആ ഏകാഗ്രത ശീലനം തന്നെ പലതരത്തിൽ പല തരത്തിൽ വരുന്നു. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ രീതി അനുസരിച്ച് പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങൾ, പലതരത്തിലുള്ള യോഗം, ജപയോഗം, മന്ത്രയോഗം, ലയയോഗം, പലതരത്തിലുള്ള യോഗ സമ്പ്രദായങ്ങൾ എല്ലാം പല ശാസ്ത്രങ്ങളിലും വരുന്നതൊക്കെ അദ്വൈതത്തിൻ്റെ ദൃഷ്ടിയിൽ അതെല്ലാം മനസ്സിൻ്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ്, ഏകാഗ്രതാ സമ്പാദനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ആ ഏകാഗ്രതാ സമ്പാദനത്തിന് മനസ്സിന് പ്രധാന തടസ്സമായി നിൽക്കുന്ന മനസ്സിൻ്റെ തന്നെ വിക്ഷേപവൃത്തികൾ. അപ്പോൾ മനസ്സ് ഇച്ഛിക്കുന്ന വിഷയത്തിൽ നിൽക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നു. അത് മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ഇച്ഛിക്കുന്നിടത്തും പോകും, ഇച്ഛിക്കാത്തടത്തും പോകും. അങ്ങനെയുണ്ട്, ഇച്ഛിക്കുന്ന വിഷയങ്ങളിലേ പോകാവുന്നില്ല. അത് ഓർക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ ഓർക്കുന്നു. ഓർക്കണ്ട എന്ന് വിചാരിക്കുന്നത് ഏതിനെ കുറിച്ചാണ്? ഓർക്കേണ്ട സാധനത്തെ കുറിച്ചല്ല. ഓർക്കാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ചാണ് ഓ അത് ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. ചിന്തിക്കണം എന്നാഗ്രഹത്തോടുകൂടി പോകുന്നു ചിന്തിക്കേണ്ട വിഷയങ്ങൾ. പക്ഷെ ആഗ്രഹിക്കുന്ന പക്ഷെ മനസ്സവിടെ പോകുന്നു. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കും പോകുന്നു മനസ്സ്. ഇച്ഛിക്കുന്നിടത്തും പോകുന്നു, ഇച്ഛിക്കാത്തടത്തും പോകുന്നു. അതിന് പ്രകടമായ കാരണം മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ. മിത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് രാഗം കൊണ്ടാണ്, ശത്രുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ദേഷ്യം കൊണ്ട്, അനിഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അവയെക്കുറിച്ചുള്ള ദേഷ്യം കൊണ്ട്. അതിനെ പിന്തിരിയാൻ പറ്റുന്നില്ല. അത് ഇഷ്ടത്തെ കുറിച്ച് ചിന്തിക്കുന്ന മാത്രമല്ല, ഉപാസനയ്ക്ക് തടസ്സമായിരിക്കുന്നു. സംസാരം ദുഃഖമാണ്, ജനന മരണങ്ങൾ ദുഃഖമാണ്. അതിനകത്ത് ജര രോഗ ഗുണങ്ങളാണ്, ഹേയങ്ങളാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധമുള്ളവന് തന്നെ അത് സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിൽ ഇത്തരം വിചാരങ്ങൾ വന്നാലും അതും വിക്ഷേപമാണ്. ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുക, ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് മോചനം വരിക എന്ന് ചിന്തിക്കുക. അപ്പോൾ അതും വിക്ഷേപമാണ്. അപ്പോൾ പലയിടത്തും അവിടെയാണ് രാഗദ്വേഷങ്ങളുടെ കാര്യം പറയുന്നത്. പലയിടത്തും പ്രകടമായ രാഗം ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. ചിലയിടത്ത് അങ്ങനെയല്ല, അപ്രകടമായിരിക്കുന്ന സംസ്കാരങ്ങൾ ബലമായി പിടിച്ചുകൊണ്ടുപോകും. ഇതെല്ലാം ഇവിടെ പറയുന്ന ആ ധ്യാനത്തിന് തടസ്സമായിരിക്കുന്നു. അതുപോലെ തന്നെ ജ്ഞാനത്തിനും തടസ്സമായിരിക്കും. അതുകൊണ്ട് തത്വം ദുർവിജ്ഞേയമായിരിക്കുന്നു. മനസ്സുറക്കണ്ടേ? മനസ്സ് പാഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ അതാണ് ഇവിടെ പറയുന്നത് തസ്യവച ദുർവിജ്ഞാനതാം. വളരെ പ്രയാസപ്പെട്ട് അതിനറിയാൻ കഴിയുന്നു. സംസ്കൃത മതിക്കും വിധേയം, ചുരുക്കത്തിൽ സംസ്കൃതം മതിക്കേ അത് ഗ്രഹിക്കാൻ പറ്റും. സംസ്കൃത മതി എന്ന് പറയുമ്പോൾ അതിനിതെല്ലാം വരും മനസ്സിനെ വലിച്ചുകൊണ്ടുപോകുന്ന പ്രബല സംസ്കാരങ്ങൾ അത് മനസ്സിൽ ക്ഷീണിച്ചിരിക്കണം. പിന്നെ മനസ്സിന് ഏകാഗ്രത ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചേരുമ്പോഴേ മനസ്സ് അടങ്ങത്തുള്ളൂ. ചന്ദ്രശേരി അപ്പോഴേ മനസ്സിനെ ഇച്ഛിക്കുന്നിടത്ത് നിർത്താൻ കഴിയും. അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. അല്ലെങ്കിൽ മനസ്സിന് പ്രതീക്ഷകൾ കൈവച്ചുകൊണ്ടിരിക്കുക, എന്നെങ്കിലും ഒരിക്കലും ഈ മനസ്സ് ശരിയാവും, എന്റെ മാവും പൂക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷയിലിരിക്കും. ജന്മജന്മാന്തരങ്ങളുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ ഇത് ആരെങ്കിലുമൊക്കെ ശരിയാക്കിത്തരും, ഞാനിങ്ങനെ പോകത്തുള്ളൂ, ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് എല്ലാം മാറ്റിത്തരും, ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്ന ഇതൊക്കെയാണ്. അതെ, പ്രതീക്ഷ ഒരാശ്വാസത്തെ കൊടുക്കും. ആശ്വാസത്തിന് വേണ്ടി അങ്ങനെയുള്ള പ്രതീക്ഷകളും നല്ലതാണ്. ഒരിക്കലും അല്ല, ആശ്വാസം ആഗ്രഹിക്കുന്ന ഒരിക്കലും. അതെ, അപ്പോ അതിന് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ടൊരു ദോഷമില്ല, പ്രതീക്ഷകളൊക്കെ നല്ലത്. പക്ഷേ അങ്ങനെയുള്ള പ്രതീക്ഷകളിൽ മാത്രം ജീവിക്കുമ്പോൾ പിന്നെ പ്രയത്നം ഇല്ലാതെ വരും. പുരുഷപ്രയത്നം, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പൗരുഷേയ പ്രവൃത്തികൾ അതെല്ലാം ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോൾ ക്രമേണ തുരുമ്പെടുത്ത് നശിച്ചു പോകും. ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അങ്ങനെ ഒരു അപകടം കൂടി അതിനകത്തുണ്ട്. പ്രതീക്ഷകളെന്നൊക്കെ പറയുന്നത് മാനസിക വൃത്തികളാണ്, എല്ലാ വൃത്തികളും ക്ഷീണിക്കും. പ്രതീക്ഷ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയും പ്രതീക്ഷയ്ക്കനുസരിച്ച് പുരോഗതി കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ മനുഷ്യൻ പ്രതീക്ഷയെ കൈവിടും, അല്ലെങ്കിൽ പ്രതീക്ഷ അവനെ പിരിഞ്ഞു പോകും. ഇങ്ങനെയുള്ള അപകടങ്ങൾ അതിനകത്തുണ്ട്. അപ്പം പിന്നെ അവനിൽ പ്രതീക്ഷയില്ല, പ്രവൃത്തിയില്ല, രണ്ടും ഇല്ലാതെ വരും. അങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്. പ്രതീക്ഷ നല്ലതാണ്, പക്ഷേ പ്രവൃത്തി കൂടാതെയുള്ള പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അത് സ്ഥാനത്തായിപ്പോകും. അതുകൊണ്ടാണ് വളരെ ദൃഢമായ വിശ്വാസങ്ങൾ എല്ലാം ക്രമേണ ശിഥിലമായി വരുന്നതാണ്. അതുകൊണ്ട് നല്ല ഉറച്ച വിശ്വാസമായിരിക്കും, പക്ഷെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് ദുർബലപ്പെട്ട് വരുന്നത് അനുഭവത്തിൽ കാണാൻ കഴിയും. അതിതാണ് കാരണം. പ്രതീക്ഷ കൊണ്ട് മാത്രം മനുഷ്യന് പ്രവൃത്തി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ കഴിയുമെന്നൊക്കെ വിചാരിക്കാം, പക്ഷേ സാധിക്കത്തില്ല. അവനവന്റെ ഭാഗത്ത് നിന്നുള്ള, അതിനാണ് ഇവിടെ ആധ്യാനം പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത്. സ്വപ്രധാനമല്ലെങ്കിലും അത് ആവശ്യമാണ്, അത് അവിടെയൊക്കെ പ്രവൃത്തിയുണ്ട്. ചില്ലറ സേവന പ്രവൃത്തി എന്ന് പറഞ്ഞ് സേവനത്തെ എന്തിനാ അത്രയും മോശമാക്കുന്നു? അതും ധ്യാനമാണല്ലോ, അത് ഉപാസനയാണ്. ഉപാസനയാണെങ്കിൽ സേവനം എന്ന് പറയുന്നത് കർമ്മയോഗമാണെങ്കിൽ അത് ഉപാസനയാണ്. അതെന്താ അത് ദോഷമൊന്നും എങ്ങനെ അല്ല, അത് നമ്മളതിൽ നന്മയെ കാണുക, എന്തിനാ തിന്മയെ കാണുന്നു. ശ്രദ്ധയിലാണെങ്കിലും എന്താണ് സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ, ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്താനോ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ മാർഗം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഭഗവാൻ പറയുന്ന പോലെ എന്താണ് അവരെ ഉത്സാഹിപ്പിക്കുക വേണ്ടത്. ചെറുതാണെങ്കിലും അത് മുന്നോട്ട് നയിക്കും എന്നുള്ളൊരു വിശ്വാസത്തെ കൊടുക്കുക വേണ്ടത്. അല്ല, ഉള്ളതിനെ കൂടെ നശിപ്പിക്കാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അത് നിഷേധാത്മകമായി സ്വല്പമത്യസ്യ ധർമ്മസ്യ എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഗുണദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നു തന്നെ ഉള്ളൂ. ഒരാളുടെ മാർഗം വഴി നിങ്ങൾ തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാ പാതകളിലും ഉണ്ട് തെറ്റ് ശരി. തെറ്റ് മാത്രമായിട്ടോ ശരി മാത്രമായിട്ടോ ഒന്നുമില്ല. ഗുണദോഷങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ വിചാരങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഗുണദോഷങ്ങൾ മനസ്സിലാക്കി. സമാധാനം അത് എല്ലാം വ്യക്തികൾക്ക് ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും, നമുക്ക് അവരവരുടെ കാര്യം ചിന്തിക്കാൻ പറ്റും, എല്ലാവരുടെ കാര്യത്തിനും വേണ്ടി നമുക്ക് വക്കാലത്തെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കിപ്പോൾ നമ്മുടെ കാര്യം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നമ്മളാരാ? നമ്മളാരുമില്ല. നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുക, നമ്മുടെ കാര്യം പറയുന്നതായിട്ട് കണക്കാക്ക. എല്ലാത്തിനും കൂടെ കയറി പിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടല്ലേ ഇതിനെ പറയുന്ന ആത്മവിചാരം, തന്നെക്കുറിച്ചുള്ള വിചാരമൊന്നും, അടുത്തിലിരിക്കുന്നവനെ കുറിച്ചുള്ള വിചാരത്തിൽ കാര്യമൊന്നും, നമ്മളിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക, അതായിരിക്കും നമുക്ക് ഗുണം ചെയ്യുന്നത്.